വിദ്രേഹ തദ്ഭാവ അഭാവിത്വാ, അതാണ് വിശദീകരിച്ചത്. വ്യതിരേക അപ്പി അസ്യാത്യഭ്യ അഭിഗന്തവ്യ, ഭൂതഭൗതികങ്ങളിൽ നിന്ന് ഭിന്നമാണ് ആത്മാവ്. ഭിന്നമായ എന്താണ് ആത്മാവ്? എന്താണ് സ്വരൂപം? ഉപലബ്ധി സ്വരൂപേവ ചെന്ന ആത്മാ ഇത്യാത്മനോ ദേഹവ്യതിരിക്തത്വം. ആത്മാ എന്താണെന്നൂടെ ഭാഷ്യകാരം വ്യക്തമായി പറയുന്നു. ആത്മാ ഉപലബ്ധി സ്വരൂപേവ, ഉപലബ്ധി സ്വരൂപമാണ് ആത്മ. ഉപലബ്ധി എന്ന് വെച്ചാൽ ഞാൻ അറിവ്, അറിവ് തന്നെയാണ് ആത്മാ എന്ന് പറയുന്നത്. അവിടെ ന ആത്മാ എന്ന് പറഞ്ഞാൽ, ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പക്ഷം, നാത്മാന്നല്ല, നഹ ആത്മാ. ചാർവാകനോട് ഉള്ള സംവാദത്തിൽ ചാർവാകൻ ആത്മാവിനെ അങ്ങനെ എതിർക്കുന്നയാളല്ല, നൈരാത്മ്യവാദി എന്ന് പറയും. നൈരാത്മ്യവാദി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തന്നെ നിഷേധിക്കുന്നവർ. അതാരാണ്? ബൗദ്ധന്മാർ. ബൗദ്ധന്മാരിലെ ശൂന്യവാദികൾ. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ശൂന്യം എന്ന് പറയുമ്പോൾ പിന്നെ എന്താത്മ? ചാർവാകന്മാര് ചൈതന്യ വിശിഷ്ട ശരീരം, ചൈതന്യത്തോടു കൂടിയ ശരീരം ആണ് ആത്മാവ്. അതിനപ്പുറം ഒരു ആത്മാവില്ല എന്ന് പറയുന്നു. അപ്പോ അതല്ല ഇവിടെ പറയുന്നത്. ശരീര ഭിന്നമായിരിക്കുന്ന, ഭൂതങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ്, അറിവ് തന്നെയാണ്, ഉപലബ്ധി തന്നെയാണ് ആത്മാവെന്ന് പറയുമ്പോൾ. ഉപലബ്ധി എന്ന് പറയുമ്പോൾ അത് വിഷയായി, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ വിഷയങ്ങളായി. അപ്പോൾ രണ്ടായി തിരിക്കുന്നു, വിഷയും വിഷയങ്ങളും. ഇത് അദ്വൈതിയുടെ മാത്ര സിദ്ധാന്തമാണ്. ഇതിനോട് വേറെ ആർക്കും യോജിപ്പില്ല. മറ്റാരെങ്കിലും ആത്മാവിനെ കുറിച്ച് ഉറമ്മ കേവലമായ ഉപലബ്ധി, ജ്ഞാനം, അറിവ്, അതിനെ ആത്മാവായി ആർക്കും സ്വീകരിക്കാൻ കഴിയത്തില്ല. അവർ എന്തെങ്കിലും അവനോട് കൂട്ടിച്ചേർക്കും. ഉപലബ്ധിയോടൊപ്പം ചിലർ അന്ധക്കണത്തെ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ശരീരത്തെ കൂട്ടിച്ചേർക്കും, എന്തിനെങ്കിലും കൂട്ടിച്ചേർക്കും. കേവലമായ ഉപലബ്ധി, അത് ഉപലബ്ധി ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അമൂർത്തമായ ഒന്ന്. അതും ജ്ഞാനത്തെ ആത്മാവായി സ്വീകരിക്കുന്നതിന് തടസ്സമായി പറയുന്നത് ജ്ഞാനം, അറിവ്. അത് ഒരു മാനസിക വ്യാപാരമായിട്ടാണ് എല്ലാവരും അറിയുന്നത്. മനസ്സിൻ്റെ പ്രവൃത്തി അതിനെ മനസ്സെന്നാ പറയുന്നു. അപ്പോൾ അത് ആത്മാവ് എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്തായാലും ആത്മാവ് പരമാർത്ഥമായിരിക്കും. ആത്മാവ് പരമാർത്ഥമായി സ്വീകരിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട്? ആത്മാവിനെ പരമാർത്ഥമായി ഇവിടെ സ്വീകരിക്കേണ്ടി വരുന്ന എന്തുകൊണ്ട്? അത്രേ എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരുന്നു. എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായതുകൊണ്ട്. അതായത് എന്നാലും മുക്തി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ആത്മാവ് സത്യമല്ലെങ്കിൽ പിന്നെന്താ മുക്തിക്ക് എന്താ അർത്ഥമുണ്ട്? കാരണം അല്ലെങ്കിൽ മരണത്തോടുകൂടി തീർന്നു, മരണം തന്നെ മുക്തി എന്ന് പറയേണ്ടി വരും. മരണം മുക്തി എന്ന് മാത്രമല്ല, മരണത്തിന് ശേഷമൊന്നും ശേഷിക്കുന്നുമില്ല എന്നും പറയേണ്ടി വരും. അവന് മുക്തിക്ക് അർത്ഥമില്ല, മരിച്ചാൽ മതി. സ്വാഭാവികം മരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മരിക്കുക, അത് തന്നെ മുക്തി എന്ന് പറയേണ്ടി. ആത്മാവിന് നിത്യം, ആത്മാവ് നിത്യമാണ് എന്ന് സ്വീകരിക്കുന്ന എല്ലാവരും ആത്മാവിന് നിത്യമായി സ്വീകരിക്കുന്നുണ്ടോ? ആധ്യാത്മിക ചിന്തകളിലെല്ലാം അത് ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ആത്മാവ് നിത്യമാണ്, മരണശേഷം പിന്നെ ഉണ്ട്. അത് ഇവിടെ മരണശേഷം ഉണ്ടെന്ന് പറയുമ്പോൾ അത് അദ്വൈതി പറയും, ആ നിത്യത എന്ന് പറയുന്ന മുക്തിസ്വരൂപം തന്നെ. മറ്റ് ദ്വൈതികൾ പറയും സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രക്കാരനായി ആത്മാവ് വിശേഷിക്കുന്നു. ഇതിൻ്റെ ഒന്നും തത്വശാസ്ത്രങ്ങളൊന്നും അറിയാത്തവനായാലും ശരി, യോഗിയോ ഭക്തനോ, അവർ ഈ തത്വത്തെക്കുറിച്ചൊന്നും ഒരു യാതൊരു വ്യാകുലതകളുമില്ല. പക്ഷെ അവർക്കും മുക്തി വേണം. മുക്തി വേണമെങ്കിൽ മരണത്തോടുകൂടിയല്ല അവസാനിക്കാൻ പാടില്ല. അപ്പം മരിക്കാത്ത ഒരാത്മാവ് വേണം. അപ്പം ആ ആത്മാവ് നിത്യം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നിത്യജീവൻ എന്നൊക്കെ ചിലർ പറയുന്നത്. അങ്ങനെ നിത്യമായി സ്വീകരിക്കുക, അതിനെ ആർക്കുമായി സ്വീകരിക്കുകയും ചെയ്യുക. ഇതാർക്കും ദഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അറിവ് സ്വാനുഭവത്തിൽ തന്നെ ഉണ്ടായി നശിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ ആർക്കെങ്കിലും അറിവുണ്ട്? അറിവെന്ന് പറയുന്നത് ഉണ്ടായി നശിക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അറിവ് സ്ഥായിയായി നിൽക്കണം. എനിക്ക് ഇന്ന അറിവുണ്ടായി, അറിവ് നശിക്കുന്നേയില്ല, അങ്ങനെയില്ല. നമ്മുടെ അനുഭവത്തിൽ അറിവെന്ന് പറയുന്നത് പ്രതീക്ഷണം ഉണ്ടായി നശിക്കുകയാണ്. പിന്നെ അറിവ് അവശേഷിക്കുന്ന ഏത് രൂപത്തിലാണ്? സ്മൃതി രൂപത്തിലാണ്. അത് നശിച്ചത് വീണ്ടും അതിൻ്റെ പുനർജനനമാണ് സ്മൃതി എന്ന് പറയുന്നത്. അവിടെ ഈ നാശത്തിന് ശേഷമാണ് സ്മൃതി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരറിവിനെ ആത്മാവായി സ്വീകരിച്ചാൽ അത് നിത്യമാവണം, നിത്യമായാലേ മുക്തി സാധ്യമാവും. ഇതെല്ലാം കൊണ്ടാണ് മറ്റുള്ളവരെല്ലാം പറയുന്നത് എന്താണ്, ആത്മാവ് ഒരു കാരണവശാലും അറിവാകാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ശങ്കരാചാര്യരുടെ കയ്യിൽ അതിനും വരുന്നുണ്ട്. എന്താ പറയുന്നത്? അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യം. എന്തായിരുന്നു? ആ എങ്ങനെ ചൈതന്യം വിഷയമാകുന്നു? എന്തായിരുന്നു? എങ്ങനെ ആ ഭാവം വരുന്നു? വളരെ സിമ്പിളായി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ സ്വാഭാവികമായി ബോധമുള്ളവരൂടെ ഉണ്ട്. എന്തായാലും സ്വാഭാവികമായി ഉപാധി കൊണ്ട്. ശങ്കരായരുടെ ബ്രഹ്മാസ്ത്രമാണ് അത്. ഇതുവരെ നിങ്ങളുടെ തലയിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഉപാധി കൊണ്ട് എല്ലാത്തിനും സമാധാനം എന്ന് പറയുന്നത് എങ്ങനെ? ഉപാധിയെ സ്വീകരിച്ചു കൊണ്ടാണ്. ഇനി അറിവ് അനിത്യമാണ് ഏതാണ് ഞങ്ങളുടെ അനുഭവം ആയിക്കോട്ടെ, എന്താ തകരാറ്? അത് സ്വാഭാവികമായ അറിവാണ് അനിത്യമാകുന്നത്, ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പം വിഷയമാകുന്നതോ സ്വാഭാവികമായ അറിവ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ തകരാറ് സംഭവിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പൂർണ്ണമായും തകരാറ് സംഭവിച്ചിട്ടുമില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ വെളിച്ചം കാണുന്നുമുണ്ട്. എന്നാൽ മെജോറിറ്റി ഡാമേജാണ്. എന്താ തകരാറെന്ന് എനിക്കും പിടികിട്ടുന്നു. പറയാത്തൊരു കാര്യം പോട്ടെ. സയൻസിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ചോദിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞെങ്കിൽ ഞാൻ സമാധാനിക്കും. വിദ്യാഭ്യാസമുള്ളവരാണല്ലോ എന്ന് സമാധാനിക്കാം. പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, മറ്റേ ഞാൻ പഠിപ്പിച്ച കാര്യമുണ്ട്, ഞാൻ പഠിപ്പിക്കുക ആളുമുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തോ തകരാറുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്താണ്. വളരെ സിമ്പിളായൊരു കാര്യമാണ്. എല്ലാ ഇത്തരം സമസ്യകൾക്കും ഭാഷകാരൻ സമാധാനം പറയുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇവിടെ നിത്യം എന്ന് പറയുന്നത് നിരുപാധികമായ അറിവ്. ബാക്കി എന്തെല്ലാം ദോഷങ്ങൾ അറിവിൽ ആരോപിക്കുന്നു അതെല്ലാം സ്വാഭാവികമായ അറിവിലാണ്. അത് ഭാഷ്യകാരൻ സ്വീകരിക്കുന്നത് പോലെ ഉപാധിയെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും ഉപാധിയെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഭാഷ്യകാരെ സ്വീകരിക്കുന്നത് പോലെ സ്വാഭാവികം നിരുപാധികം എന്നുള്ള രീതിയിൽ മറ്റ് ദാർശനികന്മാരെന്ന് സ്വീകരിക്കുന്നു. അതാണ് മറ്റുള്ളവരിൽ നിന്നും ഭാഷ്യകാരനുള്ള വ്യത്യാസം. ഭാഷകാരൻ ആ ഉപാധിയെ സ്വീകരിക്കുമ്പോൾ അവിടെ എന്താ പ്രത്യേകത വരുന്നത്? എന്താ വരുന്നു? മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ വയ്യാത്തത്. ആ ഉപാധിയെ സംബന്ധിച്ച് അവിടെ അത് പരമാർത്ഥമാണോ പരമാർത്ഥമല്ലേ എന്നുള്ള ഒരു ചിന്ത വരും. ഭാഷകാരൻ പറയും അത് പരമാർത്ഥമല്ല, ഇതാണ് ബാക്കിയുള്ളവർക്ക് അംഗീകരിക്കാൻ വയ്യ. പരമാർത്ഥ ചിന്ത അത്, അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഭാഷകാരൻ കൊണ്ടുവരുന്ന മിഥ്യാത്വം, ആ മിഥ്യാത്വം എന്ന് പറയുന്ന ആശയത്തെ മറ്റുള്ളവർക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഈ അദ്വൈതി വഴി ആർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പണ്ട് സാധിക്കില്ല, ഇന്ന് സാധിക്കില്ല. അതുകൊണ്ട് ഉപലബ്ധിയാണ് ആത്മാവെന്ന് പറയുമ്പോഴും രണ്ടു തരത്തിലാണ്. ഒന്ന് ഉപലബ്ധി എന്ന് പറയുന്നത് സാധാരണ. ഇവിടെ ഭാഷകാരൻ വളരെ ലളിതമായി പറഞ്ഞു പോയി, ഞങ്ങളെ സംബന്ധിച്ച് ആത്മാവ് ഉപലബ്ധിയാണ്. ഈ ഉപലബ്ധി എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ നമ്മൾ സാധാരണ പറയുന്ന അർത്ഥമുള്ള അറിവ്, ബോധം, അറിവ്. ഈ അറിവ് ആത്മാവാണ് എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരിക്കുന്നതാണ്. അത് നിത്യമാണ്, മുക്തി അതിനാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ അനുഭവമായിട്ടത് യോജിക്കുന്നുണ്ട്. കാരണം ഉപലബ്ധി അറിവ് നമ്മുടെ അനുഭവത്തിൽ നശിക്കുന്നതാണ്. അത് വിഷയം മാത്രമല്ല, അത് വിഷയവുമാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് വിഷയമായിരിക്കുന്നു, വിഷയവുമായിരിക്കുന്നു. അപ്പോ ഇവിടെ ഭക്ഷ്യകാരൻ സമർത്ഥിക്കുന്നത് വിഷയങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന വിഷയിത്വം അത് അറിവിനുണ്ട്. അതുകൊണ്ട് അത് വിഷയങ്ങളിൽ നിന്ന് ഭിന്നമാണ്. അതുകൊണ്ട് അറിവാണ് ആത്മാവ്. ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ തകരാറ്? ഈ അറിവ് തന്നെ വിഷയമാകുന്നു. മനസ്സങ്ങനെയാണ്. മനസ്സിൻ്റെ വ്യാപാരത്തിൻ്റെ വിഷയം മനസ്സ് തന്നെ ആകുന്നു. മനസ്സ് മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതിൽ പറയുന്നത് മനഃശാസ്ത്രം. മനഃശാസ്ത്രത്തിൻ്റെ വിഷയം മനസ്സ് തന്നെ. അതൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സും ഒരു ശാസ്ത്രത്തിന്റെ വിഷയമാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇത് ഒട്ടും പിടികിട്ടപ്പോയില്ല. ഭാഷ്യകാരന്റെ കാലത്തെക്കാളും എത്രയോ പതിന്മടങ്ങാണ് വിജ്ഞാനത്തിന്റെ മേഖല വളർന്നിരിക്കുന്നത്. ഭാഷ്യകാരനൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് വളർന്നിരിക്കുന്നത്. ശാഖ ഉപശാഖകളായിട്ട് വളർന്നിരിക്കുന്നു. അന്ന് സർവജ്ഞന്മാരുണ്ടായിരുന്നു, ഇന്നതില്ല. ഇന്ന് സർവജ്ഞത്വം അസാധ്യമാണ്. എന്തുകൊണ്ടന്ന് നമ്മളിതൊക്കെ പറയുമ്പോൾ സർവജ്ഞനായ ഋഷി, സർവജ്ഞനായ ഇന്നാരെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ച് കേട്ടുപഠിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു നാലഞ്ച് പേരുടെ അടുത്ത് പോയി കേട്ടു കഴിഞ്ഞാൽ സർവജ്ഞനായി. അത്രയേ ഉള്ളൂ അന്ന് വിജ്ഞാന മേഖല. അതുകൊണ്ടാണ് അന്ന് സുലഭമായിരുന്നു. ആരെക്കുറിച്ച് പറഞ്ഞാലും പറയും സർവജ്ഞനായിരുന്നു. വ്യാസനെക്കുറിച്ച് പറഞ്ഞാലും വസിഷ്ഠനെ കുറിച്ച് പറഞ്ഞാലും എല്ലാം പറയും സർവജ്ഞന്മാരായിരുന്നു. അത് ശരിയാണ്, അവരെല്ലാം സർവജ്ഞന്മാരായിരുന്നു. എന്നുവെച്ചാൽ അന്നത്തെ വിജ്ഞാന മേഖല വളരെ പരിമിതമായിരുന്നു. അപ്പോൾ പ്രസിദ്ധമായിരുന്ന വിജ്ഞാന ശാഖകളിലെല്ലാം അന്നത്തെ ജീനിയസുകൾക്ക് അറിവ് നേടാൻ പറ്റിയിരുന്നു. അവർക്ക് അന്നത്തെ ജീനിയസുകളായിരുന്നു സർവജ്ഞനെന്ന് പറഞ്ഞു. കാരണം അന്നത്തെ വിജ്ഞാന മേഖല വളരെ പരിമിതമായിരുന്നു. ശങ്കരാചാര്യർ 8-ാമത്തെ വയസ്സിൽ സർവശാസ്ത്രങ്ങളും അധ്യയനം ചെയ്യുന്നു. എന്തായി സർവശാസ്ത്രങ്ങളെന്ന് പറയുന്നത്? കുറച്ച് ഓലകളിൽ എഴുതി വയ്ക്കാവുന്ന സാധനമാണ് ഇന്നത്തെ സർവശാസ്ത്രം എന്ന് പറയുന്നത്. അതിനത്ര അർത്ഥമേ ഉള്ളൂ. ഇന്ന് നമ്മളിരുന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ സർവജ്ഞൻ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ സ്വയം വഡ്ഡികളാകത്തേയുള്ളൂ. നമുക്കത് ഇഷ്ടമാണെങ്കിൽ വിരോധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്ന് ആരെങ്കിലും ഒരാളെ സർവജ്ഞൻ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇന്നത്തെ ഒരു 100 ജീനിയസുകളെ ചേർത്ത് വെച്ചിട്ട് നോക്കൂ. ഇന്നത്തെ എല്ലാ വിജ്ഞാന മേഖലകളിലും അറിവുള്ള 100 പേര് കൂടി ചേർന്നാൽ ഉണ്ടാവും. ഒരാൾ പോട്ടെ, 100 പേരെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു സർവജ്ഞൻ ഉണ്ടാക്കാൻ പറ്റും. അത്ര വിപുലമാണ്. ഒരു മനുഷ്യന്റെ എല്ലാം 100 മനുഷ്യന്റെ ബുദ്ധിയിൽ ഒടുങ്ങാത്തത്രയും വിപുലമായിപ്പോയി. 1000 കണക്കിന് മനുഷ്യൻ കൊണ്ട്, 1000 കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ സമ്പാദിച്ച അറിവെന്ന് പറയുന്നത് അത്രയും വിപുലമാണ്. ഉൾക്കൊള്ളിക്കാൻ ഇന്നിപ്പോ കമ്പ്യൂട്ടർ വന്നിട്ട് അതും വരെ സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ വേണം. അതും മാറിക്കൊണ്ടിരിക്കുന്നു. അത്രയും വിപുലമാണ് വിജ്ഞാനം. മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് അറിവിന്റെ മേഖല. അത് അസാധ്യമായ കാര്യമാണ്. അത് എങ്ങനെ പ്രതി നിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് അത് വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അങ്ങനെ തന്നെ വളരെ സ്പീഡിലാണ്, എത്ര വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും അതൊന്നും എത്തിപ്പിടിക്കാൻ സാധ്യമേ അല്ല, ഇനിയും അത് ഒരിക്കലും സാധ്യമല്ല. ഇല്ലെങ്കിൽ അതുപോലെയുള്ള സൂപ്പർ മനുഷ്യരുണ്ടാവണം, അത് നമുക്കറിയത്തില്ല അങ്ങനെ വല്ലതും ഉണ്ടാകുന്നു. അതിമാനുഷൻ അതുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വിജ്ഞാനങ്ങളും ചെറിയ ചെറിയ ചിപ്പുകളിലാക്കി മനുഷ്യന്റെ എന്താ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഒരു സ്വിച്ച് ഇടുമ്പോൾ അറിവെല്ലാം വരും, വേറൊരു സ്വിച്ച് ഇടുമ്പോൾ വേറെ എല്ലാ അറിവും വരും. ബോളിവുഡ് സിനിമകളൊക്കെ കാണുന്നത് അങ്ങനെ വല്ലതും നടക്കുമെന്ന് അത് വെറും ഭാവനയാണ്, ഇന്നതിനും സാധ്യതയില്ല. അത്രയും വിപുലമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് നിലവിലുള്ള അറിവ് സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമല്ല. ശങ്കരാചാര്യ പോലെയുള്ള ജീനിയസുകൾക്ക് സാധ്യമായിരുന്നു. അങ്ങനെ സാധ്യമായപ്പോഴും നമുക്ക് വളരെ വ്യക്തമായൊരു കാര്യമാണ്, ഭാവിയിലെ അറിവുകൾ അവർക്കന്ന് അന്യമായിരുന്നു. നമുക്ക് അങ്ങനെ തന്നെയാണ്, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശരി. കാലം എന്ന് പറയുന്നൊരു അപാര സാധനമാണ്. കാലോസ്മി ലോകക്ഷേത്ര പ്രവർത്തോ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ കാലസ്വരൂപനാണ്. ഈ കാലം എന്ന് പറയുന്നത് എന്താണ്, അത് ഭാവിയെ വെളിപ്പെടുത്തുന്നില്ല, ആർക്കും അത് വെളിപ്പെടുത്തുന്നില്ല കാലത്ത് കൃത്യമായി എന്നൂടെ പറയേണ്ടി വരും. എന്നോട് പറയും, പ്രത്യേകിച്ച് നിങ്ങൾ ജ്യോത്സ്യം പഠിക്കുന്നവരാണ്, അതുകൊണ്ട് പറയും ഞങ്ങളൊക്കെ പ്രവചിച്ചു കളയും കാലത്തെ. എന്ന് ചിലപ്പം പറയും, ഈ കഴിഞ്ഞുപോയ വെള്ളപ്പൊക്കത്ത് നിങ്ങളൊന്ന് പ്രവചിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെറിയ പ്രയോജനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെറുപോൽപ്പുഴ ഇവിടെയാണെങ്കിൽ ജ്യോത്സ്യന്മാരെ തട്ടിയിട്ട് നടക്കാൻ പോലും വയ്യ. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രവചിച്ചു വന്നിരുന്നെങ്കിൽ, ഞാനിവിടുന്ന് രാവിലെ ആ പ്രളയത്തിൽ ചെന്ന് ചാടത്തില്ലേ. അപ്പോ കാലത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാലം എന്ന് പറയുന്നത് അതങ്ങനെ ഒന്നും വെളിപ്പെടുത്തത്തില്ല. അപ്പോൾ ഈ പറയുന്ന സർവജ്ഞന്മാർക്കും ഭാവി എന്ന് പറയുന്നത് അജ്ഞൻ തന്നെയായിരുന്നു. ചിലപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു ലൈറ്റ് അടിക്കുന്നത് പോലെ ചെറുതായിട്ടൊക്കെ തോന്നും. ചില വെളിപാടുകളൊക്കെ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുമുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നിശ്ചിത സ്വഭാവമില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നത് ജ്ഞാനം ഇതിന് ആത്മാവെന്ന് പറയുന്നുണ്ടാണ് പക്ഷുകാരന്റെ സിദ്ധാന്തം. അറിവാണ് ആത്മാവ്. എന്തുകൊണ്ടത്? എല്ലാവരും സ്വീകരിക്കുന്നില്ല, ഇന്നും സ്വീകരിക്കത്തില്ല. ഭക്ഷ്യക്കാരനതിന് സമർത്ഥിക്കുന്നത് ഇത് സ്വീകരിച്ചുകൊണ്ടാണ്, ഉപാധിയെ സ്വീകരിച്ചുകൊണ്ടാണ്. അറിവ് അനിത്യമാണ്, അറിവ് അറിവിനെ തന്നെ വിഷയമാക്കും. ഇതെല്ലാമാണെങ്കിലും അത് അതിന് നിരുപാധികമായൊരു സ്വഭാവമുണ്ട്, സ്വാഭാവികമായൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ തന്നെ സർവജ്ഞൻ, സർവജ്ഞ, സർവശക്തി ഭക്ഷ്യകാരൻ തന്നെ പറയുക. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന അറിവിന് ഉപദേശം അങ്ങനെ പറയാം. കേവലം അറിവിനെ എടുക്കുകയാണ്, വ്യക്തികളെ എടുത്തിട്ടല്ല. അറിവിനെ എടുത്തിട്ട് അങ്ങനെ പറയാം, അറിവ് സർവജ്ഞനും സർവശക്തനുമാണ്. കാരണം അറിവ് ഇങ്ങനെ അനന്തമായ ഉപാധികളെ സ്വീകരിച്ചിരിക്കുമ്പോൾ അറിവിനെ പറയാം. അത് പറയുന്നത് കാലാതീതമാണ്, ദേശാതീതമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിനിഷ്ഠമായി പറയുന്നതാണ് അറിവിൻ്റെ സർവവ്യാപകത്വം, നിത്യത്വം തുടങ്ങിയ സ്വഭാവങ്ങളെ ആശ്രയിച്ചിട്ട് പറയുകയാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഉപലബ്ധി ആത്മാവ് എന്ന് പറയും. അതൊരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല, ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഗുണവിശേഷത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. അതിനാണ് ഭാഷ്യകാരൻ പറയുന്നത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിർഗുണമാണ്, നിരാകാരമാണ് എന്ന് പറയും. അത് ആത്മാവെന്ന് പറയുമ്പോൾ പറയുന്നവൻ്റെ ആത്മാവ്, കേൾക്കുന്നവൻ്റെ ആത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല, സർവത്തിൻ്റെ ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഞങ്ങളുടെ ആത്മാവെന്ന് പറയുമ്പോൾ ഈ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്ന ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതാണ് ഭാഷകാരൻ പറയുന്ന സർവജ്ഞത്വം. അതിനൊരിക്കലും വ്യക്തി നിഷ്ഠമായി കാണാൻ പറ്റത്തില്ല. എന്നാൽ വ്യാസനെയോ വസിഷ്ഠനെയോ എല്ലാം കുറിച്ച് എന്താണ് അവർ സർവജ്ഞന്മാരെന്ന് പറയുന്നതിൽ തെറ്റുമില്ല. എന്തുകൊണ്ട്? അവർ അന്നുവരെയുള്ള അറിവെല്ലാം അവരാർജിച്ചിരുന്നു. 100% 99% ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് അന്നത്തെ അറിവിൻ്റെ പരിമിതിയിൽ വെച്ചത് സംഭവിക്കാമെന്നുള്ളൊരു കാര്യമാണ്, സംഭവിച്ചുകൂടാന്ന്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ കുറിച്ചും പറയുന്നത് ഈ ഇത്രയും പ്രായത്തിനായിട്ടുണ്ടെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും അറിവുണ്ടായി. എന്നാൽ ലോകവിവരം തീരെ കമ്മിയായിരുന്നു എന്നുള്ളതിന് തെളിവ് അവശേഷിപ്പിച്ചിട്ട് അദ്ദേഹം കടന്നുപോയി. അതാണ് നമ്മൾ പലപ്പോഴും വായിക്കുമ്പോൾ അത് നിരൂപണം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അത്തരം ആൾക്കാരെല്ലാം ഒരേ സമയം വാഴ്ത്തപ്പെടുകയും അതേസമയം ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. രണ്ട് സംഭവിക്കുന്നതുകൊണ്ടാണ്. വെളിച്ചത്തിലെ ഇരുളെന്ന് പറയുന്ന പോലെ അറിവിൽ തന്നെ അറിവില്ലായ്മ, ഇതൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വളരെ നിസ്സാരമായ ലളിതമായ ഭാഷയിൽ ഉപലബ്ധി ആണ് ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ലളിതമായ അർത്ഥത്തെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പാരമാർത്ഥികമായ അർത്ഥത്തെയാണ് മനസ്സിലാക്കേണ്ടത്. ഭാഷകാരൻ പറയുന്നു മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള അതിൻ്റെ അറിവിൻ്റെ ആ പാരമാർത്ഥികമായ ഭാവം അത് ദേഹവ്യതിരിക്തമാണ്. ദേഹവ്യതിരിക്തം എന്ന് മാത്രമാണ് എന്ന് പറയുന്നുകൊണ്ട് മനസ്സിലാക്കും. ചാർവാകന്മാർ കേവലം ദേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നു, നാല് ഭൂതങ്ങളും അവരെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. അന്നത്തെ അവരുടെ ശാസ്ത്രീയ ബോധം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. ഈ ശാസ്ത്രീയം എന്നുള്ള പദം തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെയാണ് പ്രയോഗിക്കുന്നത്. സന്ദർഭം മനസ്സിലാക്കാതെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ശാസ്ത്രീയം ശാസ്ത്രം ശാസ്ത്രീയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശാസ്ത്രം പഠിക്കുന്നു ശാസ്ത്രീയം പഠിക്കുന്നു എന്ന് പറഞ്ഞു രാമായണവും ഭാഗവതവും ഒക്കെയാണ് അത് പഠിക്കുന്നതിനാണ് ശാസ്ത്രം പഠിക്കുന്നത്. പക്ഷെ ഇന്നത്തെ മനുഷ്യർ അതിന് ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നേ ഇല്ലെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകുന്നു. അവരെ സംബന്ധിച്ച് ശാസ്ത്രീയം എന്ന് പറയണമെങ്കിൽ സയൻസിനെ അവർ പറയുന്നുള്ളൂ ശാസ്ത്രവും. ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് വെറും മിത്തുകളാണ്. നമ്മൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നുണ്ട്, അത് പഠിച്ചാൽ ശാസ്ത്രമായി എന്നാണ്. അത് ശാസ്ത്രമല്ലയാണ്, അത് സത്യമായാലും അസത്യമായാലും ശരി പൗരാണികമായ അറിവെന്നുള്ള നിലയ്ക്ക് അത് ശാസ്ത്രമാണ്. പക്ഷെ അതിന് ആ ഒരു സ്ഥാനം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞ് ശബ്ദം പ്രയോഗിക്കുക. പൗരാണികമായ അറിവെന്നുള്ള നിലയ്ക്ക് മാത്രം, ആധുനികമായ അറിവല്ല. ഇന്ന് അതാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. നമ്മൾ പൗരാണികമായ അറിവ് അതിനെ മനസ്സിലാക്കുന്നു വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഇവിടെ എന്തിനെ ആധുനികമായ അറിവുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 1000 വർഷം മുമ്പുള്ള മനുഷ്യന്റെ അറിവ്. അങ്ങനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് അതിനുശേഷം ഉള്ള അറിവ്. അവിടെയാണ് ഒരു അതിലാണ് സംവാദം വരുന്നത്. ശരി തെറ്റുകളെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നു. അപ്പോൾ ഈ 1000 വർഷത്തിന് മുമ്പുള്ള അറിവ് ഈ ആധുനികമായ അറിവുകളോട് ഒപ്പം പിടിച്ചു നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്നവർക്ക് സംശയമുണ്ട്. ഇത് വിശദീകരിക്കുന്നവർ അപ്പോൾ ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ പ്രയോഗിക്കുന്ന വിദ്യ എന്താണ്? ആ അതാ അവർ പറയുന്നത്, അവിടെയാണ് അബദ്ധം. അതിനോട് അതിനോടാണ് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ പറയുന്ന ഈ ആധുനികമായ അറിവുണ്ടല്ലോ, ഈ അറിവ് തന്നെയാണ് 1000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്ന അറിവ് എന്ന് പറയുന്നിടത്താണ് പിടിപ്പ് കേട് വരുന്നു. എന്ന് വെച്ചാൽ ഈ 1000 വർഷത്തെ, ഞാൻ ഈ 1000 വർഷം എന്നുള്ളൊരു കണക്ക് പറയുന്നത് ശങ്കരാചാര്യ ശേഷം ഉള്ള ഇത് വച്ചിട്ടാണ് അങ്ങനെ പറയും. അല്ലാതെ സാറിന് രീതി പറഞ്ഞ ഒരു 10,000 വർഷം എന്നൊക്കെ പറഞ്ഞുള്ള അത്രയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല. ലഭ്യമായ ചരിത്രത്തിന്റെ അവസ്ഥ പറയുകയാണ്. 1,000 വർഷത്തിന് മുമ്പുള്ളവരും 1,000 വർഷത്തിന് ശേഷമുള്ളവരും എന്നുവെച്ചാൽ ഈ 1,000 വർഷത്തിന് ശേഷം ഉണ്ടായ മനുഷ്യന്റെ ബൗദ്ധികമായ നേട്ടങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതാണ് ഫലത്തിൽ വരുന്നത്. 1,000 വർഷത്തിന് മുമ്പേ ഈ അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഈ 1,000 വർഷം എന്താ ചെയ്യുന്നു? അവനെന്താ നേടിയത്? അവനൊരു അറിവും ഉണ്ടായിരുന്നു. അത് പൊമ്പര വിഡ്ഢിത്തമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്നേ ഉണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം മനുഷ്യനൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. മനുഷ്യരെല്ലാം കൈയും കെട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് പരമാബദ്ധമാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഈ അറിവിന് ഒരിക്കലും നിലനിർത്താൻ പറ്റത്തില്ല. ഇനി ഭാഷകാരനും മറ്റും പറയുന്ന ഈ അറിവിനെ നമുക്ക് തത്വചിന്തയുടെ ഭാഗമായിട്ടേ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത് ഒരിക്കലും നമുക്ക് അതിനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനേ പറ്റത്തില്ല. രണ്ടിൻ്റെയും വഴി രണ്ടാണ്. പക്ഷേ എന്നിട്ട് പറയും എന്താണ് ഈ അറിവ് എന്ന് പറയുന്നത്? ഇന്നത്തെ ഭൗതിക ശാസ്ത്രം ഈ അറിവ് ആണ് ഈ പറയുന്ന ശങ്കരാചാര്യ അറിവ് എന്ന് പറയുന്നത് രണ്ടും അങ്ങനെ ഒന്നാകുന്നു. ഒന്ന് തത്വചിന്തയാണ്, മറ്റൊന്ന് ഭൗതിക ശാസ്ത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം സ്വയം വിഡ്ഢികളാകത്തേയുള്ളു. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് ഈ 1,000 വർഷത്തിന് മുമ്പുള്ള ഈ അറിവ് അതും നമ്മളെന്താ പറയുന്നത്? ആത്മാവിനെ കുറിച്ച് പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. ആത്മാവ് പൂർണ്ണമാണ്, ബ്രഹ്മം പൂർണ്ണമാണ്, ഈ അറിവും പൂർണ്ണമാണ്. ഈ അറിവിലിനി മുന്നോട്ട് പോയി നേടാനൊന്നുമില്ല എന്നാണ് അതാ പറയുന്നത്. അത് മുമ്പ് തന്നെ പൂർണ്ണമായിരുന്നു. പൂർണ്ണം അതാ പൂർണ്ണവിധം. ഇന്നലെയും പൂർണ്ണം, ഇന്നും പൂർണ്ണം, എന്നും പൂർണ്ണം. അപ്പോൾ ഈ അറിവിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ലെന്നാണ് പറയുന്നത്. പൂർണ്ണമായ അറിവെന്നാണ് പറയുന്നത്. അറിവ് പൂർണ്ണമായി, അതുകൊണ്ട് മുക്തിയും നേടിക്കഴിഞ്ഞു. ഇനി ഒരിടപാടുമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ പുതിയതായി മനുഷ്യൻ ആർജിക്കുന്ന ഈ അറിവുകളെല്ലാം അന്നേ കണ്ടുപിടിച്ച് വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുന്നതല്ല. യജുർവേദത്തിൻ്റെ ഭാഷ്യഭൂമിക, യജുർവേദ ഭാഷ്യഭൂമിക എന്ന് പറഞ്ഞു ദയാനന്ദ സരസ്വതി എഴുതി വച്ചിട്ടുണ്ട്. പൊതുവേ വൈദിക സാഹിത്യത്തിലൊക്കെ പുരോഗമനാത്മകമായി ചിന്തിച്ച ആൾക്കാരാണ് അവർക്ക്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാളാണ്. രണ്ടു മൂന്ന് വേദമന്ത്രങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ചിട്ട് മുമ്പ് പ്ലെയിൻ ഉണ്ടായിരുന്നു എന്നുള്ള ഇനി മന്ത്രങ്ങളാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പ്ലെയിൻ സഞ്ചരിച്ചിരുന്നു. ശരി, ആ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്താണ്? ആ പ്ലെയിൻ മുമ്പോട്ടും പോവും പിറകോട്ടും പോവും. മാത്രമല്ല, അത് ഗ്രഹാന്തരങ്ങളിൽ സഞ്ചരിച്ചിരുന്നു എന്നാണ്. ശരി, ആ മനുഷ്യന് വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു, നമുക്ക് അംഗീകരിക്കും. ഒരബദ്ധം പറ്റിയാണ്. വിവരമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ സർവജ്ഞനല്ലാത്തതുകൊണ്ട്, അധികം വിവരം ഇല്ലാത്ത ആളെന്നല്ല ഞാൻ പറയും, ഒരുപാട് മേഖലകളിൽ ഒരുപാട് അറിവുള്ള ആളായിരുന്നു. ഈ ഒരു ഈ പ്ലെയിനിൻ്റെ കാര്യം വന്നപ്പോൾ അബദ്ധം പറ്റിപ്പോയി. നമുക്കത് ശ്രമിക്കാം. പക്ഷെ വിവരമുണ്ടെന്ന് ഇന്ന് നമ്മൾ ധരിക്കുന്നവർ ഇത് ഏറ്റുപറയുകയാണ്. അതാണ് എന്നുള്ളത്. ഇവിടെയാണ് തെറ്റുപറ്റുന്നത്, അബദ്ധം പറ്റുന്നത്. ഇത് ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുച്ഛിച്ച് തള്ളിക്കളയും, ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം അവർക്ക് ചരിത്രബോധം വളരെ കൂടുതലാണ്. വിജ്ഞാനത്തിൻ്റെ മേഖലകൾ മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിൻപോട്ടല്ല. അതിന് ചരിത്രത്തിൽ തെളിവില്ല. അത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ചരിത്രം പരിശോധിച്ചപ്പോൾ നമുക്കിവിടെ ഒരു വിമാന ഫാക്ടറിയുടെയും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല. മറിച്ച് നമുക്ക് കിട്ടിയ ദിനോസറുകളുടെ ഫോസലുകളാണ്, ഫോസലുകൾ. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എല്ലാം മറന്നിട്ടാണ്, ആ ബോധമില്ലാതെയാണ് മനുഷ്യൻ ഇതൊക്കെ തട്ടിവിടുന്നത്. അതുകൊണ്ട് അറിവിൻ്റെ കാര്യത്തിൽ ആ നിലപാട്, ഇത് ഈ നിലപാട് ഞാനിത് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളെന്ന് അദ്വൈതത്തെക്കുറിച്ച് പറയുന്നു, ബുക്കുകളുണ്ട്. പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് തന്നെ ഒരാളൊരു പുസ്തകം എഴുതിക്കൊണ്ടെന്ന് കാണിക്കും. അദ്ദേഹം ഒരു വലിയ സയന്റിസ്റ്റാണ്. സയൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിവുള്ള ആൾ തന്നെയാണ്, ഒരു സംശയം. കാരണം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല. അത് എന്തൊക്കെയോ പറയുന്നു, അങ്ങ് നാസ പ്രസിദ്ധീകരിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നു. അവിടെ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണോ എന്ന് ഞാൻ ആലോചിച്ചു. ആള് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും കയറി പിടിക്കുന്ന ഒരു സാധനമാണ് നാസ. എന്താണ് ആ സാധനം? എനിക്ക് വലിയ പിടിയില്ല. അവിടെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇത് പ്രസിദ്ധീകരിക്കുമെന്നോ പറഞ്ഞു. എന്നോട് പറഞ്ഞത് അത് സംഗതി അദ്വൈതമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, ഈ പ്രാചീനമായ അറിവെല്ലാം അത് അതിനകത്ത്, ഈ പറയുന്ന ഇതെല്ലാം അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഇത് വായിച്ചിട്ടൊരു ഇത് ഇങ്ങനെ വന്ന് ഏറ്റുമുട്ടുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശുദ്ധമായ മലയാളത്തിൽ ഞാൻ ഒന്നും ചോദിച്ചില്ല, വിരോധം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പൊ ഇത് വായിച്ചിട്ട് ഒരു അവതാരിക എഴുതി കൊടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, ഞാൻ ശാസ്ത്രം ഈ പറയുന്ന ഒരു ശാസ്ത്രം പഠിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അതിന് ഞാൻ ഈ ശാസ്ത്രം പഠിച്ചവരെ കൊണ്ട് അവതാരം എഴുതിച്ചോളാം വേറെ. പക്ഷേ എനിക്ക് വേണ്ട ഇതാണ്, ഈ പറയുന്ന ശങ്കരാചാര്യനും മറ്റും പറഞ്ഞ അറിവ്, ആ അറിവ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് ഉള്ള ആ ഭാഗം മാത്രം ശരിയാക്കി തന്നാൽ മതി. ബാക്കിയുള്ളത് ഞാൻ പിന്നെ സയൻസിൻ്റെ ആൾക്കാരെ കൊണ്ട് എഴുതിച്ചോളാം. ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിദ്യ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്, വളരെ നേരത്തെ. ഞാൻ പറഞ്ഞു താങ്കൾ എഴുതി വെച്ചിരിക്കുന്ന പരമമായ സത്യമാണ്, യാതൊരു സംശയവും. പക്ഷേ ഒന്നും എഴുതില്ല എന്ന് ഞാനൊരു വ്രതം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം എഴുതുന്നില്ല. ഞാൻ എഴുതിയിട്ടുമില്ല, എഴുതുന്നുമില്ല, ഇനി എഴുതത്തുമില്ല. അത് പുള്ളി പ്രതീക്ഷിച്ചില്ല. അതിലെന്തായാലും അതങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഈ പഴയ അറിവുകളെല്ലാമാണ് എല്ലാം, അതായത് പുതിയ അറിവുകളെല്ലാം പണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതാ പറയുന്നു. അത് പ്രത്യേകം മനസ്സിലാവും. ഇതാണ് ദൈവം പറയുന്നത്. ഇവരാരും പുതുതായിട്ടൊന്നും കണ്ടു, എന്തൊക്കെ കണ്ടുപിടിച്ചോ അതെല്ലാം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ചെയ്ത് ദയാനന്ദ സരസ്വതി ചെയ്ത അതേ പണി തന്നെയാണ്. ദയാനന്ദ സരസ്വതി രണ്ടു മൂന്ന് മന്ത്രം എടുത്തിട്ട് അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന് ഈ വിമാനത്തെക്കുറിച്ചൊന്നും ഒരറിവില്ല, എന്റെ അറിവേ ഉള്ളൂ. എന്നുവെച്ചാൽ വിമാനം എന്ന് പറയുന്ന സംസ്കൃത പദം, അതിന്റെ വ്യുത്പത്തി, അതിൽ കൂടെ കിട്ടുന്ന അറിവ്, ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ഈ അറിവ് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആ സംസ്കൃത പദങ്ങളെ വ്യാഖ്യാനിച്ചു. അതാ ചെയ്തത്. എന്നുവെച്ചാൽ പഴയ ശാസ്ത്രങ്ങളെ ഇന്നത്തെ അറിവ് വെച്ച് വ്യാഖ്യാനിക്കുക. അവിടെയാണ് ഇതാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായതാണ്, പഴയ ശബ്ദങ്ങൾ, പഴയ ശാസ്ത്രങ്ങൾ, അതിന് ഈ ആധുനിക അറിവ് അതിലേക്ക് തിരികെ കയറ്റില്ല എന്ന് പറയും. അപ്പോ ഫലത്തിൽ എന്ത് വരുന്നു, ഇത് പഴയ അറിവല്ല, പുതിയ അറിവല്ല, ഇതൊരു സാധനം, ഒരു നവപുസ്തകമായിട്ട് വരും, രണ്ടുമല്ലാതെ വരും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ശരിക്കും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടിങ്ങനെ വരുന്നു, അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ഈ പഴയ അറിവിങ്ങനെ പറയുമ്പോൾ പുതിയ അറിവിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ഇതെങ്ങനെ ശരിയാവുന്നു എന്ന് പറയും. ഇത് തന്നെയാണ് സാധാരണ വരുന്ന ചോദ്യം തന്നെ. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെ കുറിച്ച് പറയും, പഴയ അറിവ് ഒന്നാണ്, സർവജ്ഞനും സർവശക്തനുമായ ബ്രഹ്മം സൃഷ്ടിച്ചു. ഇന്നത്തെ അറിവ് വേറെ ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ അറിവുള്ളവരുടെ മുമ്പ് ചെന്ന് നമ്മളിത് പറയുമ്പോൾ അവർ ചോദിക്കും, അതങ്ങനെ ശരിയാവും. ഞങ്ങളിതിങ്ങനെയല്ലേ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് ഇവന്റെ കയ്യിൽ പറയാനൊരു സമാധാനമില്ല. അവൻ പരാജയം മണക്കുന്നു. കാരണം സർവജ്ഞനും സർവശക്തനുമായ ബ്രഹ്മം സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അവിടെ പറയുന്നത് വേറെ തിയറിയാണ്, ഞങ്ങളുടെ തിയറിയിൽ നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം മറുപടി പറയുകയും വിഷമിക്കും. സ്വാമി വിഷമിക്കും. സ്വാമി വിഷമിച്ചാൽ സ്വാമിക്ക് ബുദ്ധിയുണ്ട്. സ്വാമി പറയുന്നതാണ്, ഈ പറയുന്നത് തന്നെയാണ് ആ പറയുന്നത് എന്ന് പറഞ്ഞ് തടി തപ്പും. നിങ്ങൾ പറയുന്ന തിയറിയുണ്ട്, അത് തന്നെയാണ് ഈ പറയുന്നത്. ഇത് രണ്ടും അങ്ങനെ ഒന്നാവും. അപ്പം നാളെ വേറൊരുത്തൻ വേറൊരു തിയറിയും കൊണ്ടുവരും. അപ്പോഴോ അവർ അവിടെ ഇത് തന്നെ പറയും. ആരൊക്കെ ഏതൊക്കെ തിയറിയായിട്ട് വന്നാലും പറയും, എന്താണ് കാലം മുഴുവൻ ഭാവി കാലത്തൊക്കെ ഈ സ്വാമി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ തിയറി തന്നെയാണ് ഇത്. അപ്പം ഇത് ഏത് തിയറിയാ, നിങ്ങളുടെ സ്വന്തമായ തിയറി എന്താണ്, നിങ്ങൾ പറയുന്ന അദ്വൈതം എന്താണ്? നിങ്ങളീ പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ശങ്കരാചാര്യർ കണ്ടുപിടിച്ചതാണ്. ഇത് അബദ്ധമാണ്, ഇത് അംഗീകരിക്കുന്നില്ല. ഇന്ന് വരുന്ന കുഴപ്പം അതാണ്, എന്നുള്ള തലമുറ അത് അംഗീകരിച്ചു തരത്തില്ല. അപ്പൊ ഇതിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയേ ഉള്ളൂ. അതായത് ആധുനികമായ അറിവ്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് അതിൽ നിന്ന് സമാനം പറയുക, അതേ സാധ്യമാവും. അത് പഠിക്കുക, അതിൽ നിന്ന് സമാധാനങ്ങൾ പറയുക, അതിൽ നിന്ന് വേണം സമാധാനം പറയാനുള്ളത്. ശങ്കരായുടെ സിദ്ധാന്തം കൊണ്ടല്ല സമാനം പറയുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നല്ല കാര്യം. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ ഭാഷയും മറുപടി പറയാൻ കഴിഞ്ഞു. നമ്മൾ പറയുന്ന സിദ്ധാന്തത്തിന് ഇന്ന പോരായ്മയുണ്ടെന്ന് അവരുടെ ഭാഷയും മനസ്സിലാക്കി കൊടുക്കുക, അതാ വേണ്ടത്. അതിനുള്ള പഠിപ്പോ വിവരമോ ഈ സ്വാമിമാർക്കില്ല, ഉണ്ടെങ്കിൽ അവൻ സ്വാമി ആകത്തുമില്ല. എന്നുവെച്ചാൽ ഈ ആധ്യാത്മികമായ അന്തരീക്ഷരോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50 വർഷം മുമ്പാണ് ഞാൻ ഈ പണിക്കിറങ്ങുന്നത്, കറക്റ്റ് പറഞ്ഞ 50 വർഷമാണ്. അന്നത്തെ അന്തരീക്ഷം അല്ല ഇന്ന്. അതായത് ബൗദ്ധിക മേഖല, വിജ്ഞാനത്തിൻ്റെ മേഖല വളരെ അടിസ്ഥാനപരമായ മാറ്റം വന്നിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ഇന്നത്തെ അതിനും ഈ നമ്മുടെ ഭാരതത്തിലെ ഒരു ആധ്യാത്മികമായ പരിവർത്തനം, അതിനൊരു ഉയർത്തി എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് സംഭവിക്കുന്ന 100 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ കാലം മുതലാണ്. അതാണ് ഇവിടെ ആധ്യാത്മികമായ ആശയപരമായ ഒരു ഉയർത്തി എഴുന്നേൽപ്പ് തുടങ്ങുന്ന അവിടെ മുതലാണ്. അതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിലൊന്നും അത് ഇതിന് വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ബലത്തിലാണ് ഒരു 100 വർഷം വരെ ഇവിടെ ഇത് പിടിച്ചു നിന്നത്. അതിൻ്റെ ശക്തി കുറഞ്ഞു, കാരണം മനുഷ്യൻ്റെ വിജ്ഞാന മേഖല മാറി. ഇന്ന് പുതിയ പുതിയ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഞാനിറങ്ങിയ കാലമല്ല ഇന്നത്തെ കാലം. നിങ്ങൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് അറിയത്തില്ല ഭാഗ്യവാന്മാർ. എന്നുവെച്ചാൽ ഈ ആൾക്കാർ വീട്ടിൻ്റെ അകത്ത് വെച്ച് വളർത്തുന്ന ചെടികളുണ്ടല്ലോ, എന്താണ് പറയുന്നു, ആ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. കുറച്ച് വെയിലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെയാണ് ഞാൻ പറയുന്നതിനെല്ലാം നിങ്ങൾ വിപരീതമായിട്ടാണ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് 10-18 വർഷമായിട്ട് ഈ പണിയിൽ നിന്ന് ഒരു വിശ്രമം കിട്ടാതെ. അതിനൊരു കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് എന്റെ നിങ്ങളുടെ കാലികമായ വ്യാഖ്യാനങ്ങൾ ശരിയല്ലെന്നാണ്. ശങ്കരാചാര്യരുടെ ദർശനത്തിന് കുഴപ്പമുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഞാൻ എന്തിനാ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കുന്നു, എന്റെ ആവശ്യം. അപ്പോൾ ആ ചെടികളെ പോലെയാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തുവരും, വാടിപ്പോവും. എങ്ങനെ ആശയവുമായിട്ട് പുറത്തിറങ്ങി, കാരണം ഇന്ന് കാലം മാറിപ്പോയി, ഇന്നത്തെ ചിന്താഗതി വേറെയാണ്, നേരിടാൻ പറ്റത്തില്ല. അത് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് പറയാം, ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മികത ഇന്നുമുണ്ട്, കുറവൊന്നുമില്ല. പക്ഷെ ആശയലോകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ന് വലിയ പ്രയാസമാണ്. അപ്പോൾ അത് സംഭവിച്ചത് ഈ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനികമായ ഒരു കുതിച്ചു ചാട്ടം, അതിൻ്റെ മുമ്പിൽ ഇത്തരം ആശയങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യമുണ്ട്. അതിനെ നേരിടാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന വ്യാഖ്യാന ശൈലികൾ അത് ശരിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു കാലം കഴിയും. പിന്നെ അടിസ്ഥാനപരമായ ആശയം ഇല്ലെങ്കിലോ വ്യാഖ്യാനിക്കാനൊന്നുമില്ല. മാത്രമല്ല ഈ ആധ്യാത്മികതയുടെ അടിത്തറ തന്നെ പോകും. ആശയപരമായി നിങ്ങൾ നിന്നില്ല എന്നുള്ളത് പിന്നെ അത് നിലനിൽക്കത്തില്ല, നിൽക്കാൻ പറ്റില്ല. 50 വർഷം നിന്നതുപോലെ ഇനി മുമ്പോട്ടത് നിൽക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത ലോകത്ത് സംഭവിക്കുന്ന വൈജ്ഞാനികമായ മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്തതുകൊണ്ടാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്.